അടുത്തത് അഹം ബ്രഹ്മേതി യദ്ഭാനം തത്തുല്യമിതി സംശയതേ സാമാന്യം അഹമിത്യംശോ ബ്രഹ്മേത്യത്ര വിശിഷ്യതേ. അടുത്ത തുല്യ ഭാനത്തെ കുറിച്ച് പറയാണ്. അഹം ബ്രഹ്മ ഇതി യദ്ഭാനം തത് തുര്യം ഇതി സംശയതേ അത്ര അഹമിതി അംശ സാമാന്യം ബ്രഹ്മ ഇതി അംശ വിശിഷ്യതേ. അഹം ബ്രഹ്മ ഇതി ഭാനം, അഹം ബ്രഹ്മ എന്നുള്ള അറിവ്. ഏത് തത്, അത് ത്വിത്യം എന്ന് പറഞ്ഞവിടെ തുര്യ ഭാനം എന്ന് ചേർത്തോ, വെറും തുര്യാണ് ഇവിടെ ഭാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഭാനം തുര്യം എന്ന് പറഞ്ഞാൽ തുര്യ ഭാനം, തുര്യ ഭാനം ഇതി സംശയതേ എന്ന് പറയപ്പെടുന്നു. ശശി ഇച്ഛ ആശംസ പ്രശംസ എന്ന ഇതിൽ നിന്നാ വരുന്നു. ഇവിടെ അത് പറയപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കും. നേരത്തെ ഉദാഹൃതം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പറയപ്പെടുന്നു തുര്യ ഭാനം എന്ന് പറയുന്നു. അവിടെ പ്രാന്ന് പറയുന്ന ഉപസർഗത്തിന്റെ അർത്ഥം ചേർത്ത് എന്ന് പ്രശംസിക്കപ്പെടുന്നു, അങ്ങനെയും പറയാം. അത് ഉദ്ദേശിക്കുന്നതാണ് അങ്ങനെ പറയപ്പെടുന്നു എന്നുള്ളത്. അത്ര ഈ സ്ഥലത്ത് ഇവിടെ അഹമിതി അംശ സാമാന്യം, ഇവിടെയും അഹം ബ്രഹ്മ എന്നുള്ള ഈ അറിവിൽ ഭാനത്തിൽ അഹം എന്ന് പറയുന്നത് സാമാന്യംശമാണ്. ബ്രഹ്മ ഇതി അംശ, ബ്രഹ്മം എന്നുള്ള അംശം അത് വിശിഷ്യതേ. ശിഷവിശേഷം വിശേഷ്യത വിശേഷിപ്പിക്കപ്പെടുന്നു, വിശേഷിച്ച് പറയുന്നു. അത് നേരത്തെ പറഞ്ഞല്ലോ ഭാനത്തിൽ രണ്ടംശങ്ങളുണ്ട്, സാമാന്യവും വിശേഷം. അപ്പൊ ഇത് വിശേഷ ഭാനമാകുന്നു. ഇവിടുത്തെ ഭാനം എന്ന് പറയുന്ന അഹം ബ്രഹ്മ എന്നുള്ള ഞാൻ, സാധാരണ പറയുന്ന അഹം ബ്രഹ്മാസ്മി, അത് തന്നെ അഹം എന്ന് ചേർത്തുകൊണ്ട് അസ്മി എന്ന് പറയേണ്ട ആവശ്യം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഭാനം. അതിലും രണ്ടു ഭാഗമുണ്ട്, ഒന്നെന്താണ് സാമാന്യ വിശേഷം. സാമാന്യം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അഹം ബ്രഹ്മ എന്ന് പറയുന്നത് അറിവായതുകൊണ്ട് അതിൽ അറിവിൽ തന്നെ വ്യക്തമായി പറയുന്നു അഹം. അഹം എന്ന അറിവിനെ കുറിച്ച് പറയാം. അഹം സാമാന്യമാണ്. പിന്നെ എന്തു പറയുന്നു ബ്രഹ്മ എന്ന് പറയുന്നു. അപ്പൊ അത് വിശേഷമായി. അങ്ങനെയാണ് ഇത് എന്തിന്റെ സാമാന്യം, എന്തിന്റെ വിശേഷം. നേരത്തെ പറഞ്ഞല്ലോ അയം കായഹ എന്ന് പറഞ്ഞ അവിടെ അതുപോലെ ഇവിടെ എല്ലായിടത്തും മനസ്സിലായി പോകണം. അഹം പുരുഷ എന്ന് പറഞ്ഞ അഹം എന്ന് പറയുന്നത് സാമാന്യം പുരുഷൻ വിശേഷം. അഹം സ്ഥൂല എന്ന് പറഞ്ഞ അഹം സാമാന്യവും സ്ഥൂലം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഒരാൾ പറയുന്നു അഹം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുന്നു? അഹം സാമാന്യവും ബ്രഹ്മ എന്ന് പറയുന്നത് ഇവിടെ ഭാനത്തെ കുറിച്ച് പറയണം. ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം അതിനാണ് അഹം ബ്രഹ്മ എന്ന് പറയുന്നത്. ഞാൻ പുരുഷനാണ് എന്ന് പറയുന്നത് എന്റെ സ്ഥാനത്ത് പറയണം എന്ന് പറഞ്ഞ ഞാൻ ബ്രഹ്മമാണ്. അവിടെ അത് അവിടെ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശേഷമാണ്. അപ്പൊ ഇത് ഇവിടെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് പറയുന്നത്? ഈ ഭാനം ഒന്നും സത്യമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു വരുന്നത്. അഹം ബ്രഹ്മ എന്ന് പറയുന്ന ഈ ഭാനം, ഈ അറിവ് സത്യമല്ല. ബ്രഹ്മം സത്യമാണ്, പക്ഷെ അഹം ഭാനം അഹം ബ്രഹ്മ അസ്മി എന്ന് പറയുന്ന അറിവ് സത്യമല്ല. എന്തുകൊണ്ട് സത്യമല്ല? അറിവ് ഭാനത്തിന് വിഷയമാകുന്നു. അഹം ബ്രഹ്മ എന്ന് പറയുന്ന ഭാനം അറിവ് ഇതെന്തുകൊണ്ട് അസത്യമാകുന്നു? അറിവിന് വിഷയം എന്തോ ഇവിടെ അറിവ് അറിവിന് വിഷയമാകും. അഹം ബ്രഹ്മ അസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന അറിവ് സത്യമല്ലെന്ന് പറയുന്നു. എന്തുകൊണ്ട് സത്യമല്ല? എന്തുകൊണ്ട്? എന്തുകൊണ്ട് അഹം ബ്രഹ്മ എന്ന് പറയുമ്പോ അറിവിനെ കുറിച്ച് പറയുന്നു, അറിവിന്റെ വിഷയത്തെ കുറിച്ച് പറയുന്നു. അഹം ബ്രഹ്മ എന്ന് പറയുന്ന ഭാനം എന്ന് പറയുമ്പോ ഭാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിവൊന്നും അറിവിന്റെ വിഷയമാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ അറിവിന്റെ വിഷയം എന്ന് പറയുന്നു എന്താ കേട്ടോണ്ടിരിക്കുന്നു? അഹം ഭാനം എന്ന് പറയുന്ന അറിവാണ്, അറിവിന്റെ വിഷയമാണ്. ആ അറിവ് അസത്യമാണ്. എന്തുകൊണ്ടെന്നാ ചോദിച്ചത്? അതുകൊണ്ടോ? അറിവെന്നുള്ളത് എന്താ? എല്ലാ അറിവും അസത്യമാണ്. എന്തുകൊണ്ട്? അസത്യം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്നതാണ് സത്യം. എന്നും നിലനിന്നില്ലെങ്കിൽ അത് അസത്യമാണ്. അഹം ബ്രഹ്മ എന്ന് പറയുന്ന ജ്ഞാനം ഉണ്ടായാൽ എന്ത് ചെയ്യും? നശിച്ചു. ഉണ്ടാകുന്നതാണ് അറിവെന്ന് പറയുന്നത്, ഉണ്ടാകുന്നതാണ്. ഉണ്ടാകുന്നതെല്ലാം നശിക്കും. എന്തുകൊണ്ട് നശിക്കുന്നു? ഉണ്ടായതുകൊണ്ട് എന്തുകൊണ്ട് നശിക്കുന്നു? എന്തുകൊണ്ട്? എല്ലാം നശിച്ചോട്ടെ, ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ജ്ഞാനം അതെന്തുകൊണ്ട് നശിക്കുന്നു? ഉണ്ടാകുന്ന ബാക്കിയെല്ലാം നശിച്ചോട്ടെ. ഇതെന്തുകൊണ്ട് നശിക്കുന്നു? എന്തുകൊണ്ടാ നശിക്കുന്നു? അറിവെന്ന് പറയുന്നത് ഒരു അന്ധകരണ പരിണാമമാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അന്ധകരണ വൃത്തിയാണ്. അറിവെന്ന് പറയുന്നത് എന്താണ്? അന്ധകരണ വൃത്തിയാണ്. ആ അത് അറിവുണ്ട് ശരിയെന്ന്, പക്ഷെ അത് പരിണമിക്കുന്നതാണ് അന്ധകരണം. പരിണാമം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? അതെന്നും നിലനിൽക്കും. പരിണാമം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കത്തില്ല, നശിച്ചു. അഹം ബ്രഹ്മാസ്മി എന്നൊരാൾക്ക് അറിവുണ്ടായാലും അതെന്ത് ചെയ്യും? നശിക്കും. ഉറപ്പാണ്. എപ്പോ നശിക്കും? എപ്പോഴാ നശിക്കും? അത് തന്നെ, മറ്റെന്തെങ്കിലും അറിവ് വരുമ്പോ അറിവ് അവിടെ കാണത്തില്ല. നശിച്ചു. ഒരറിവിനും മനസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എത്ര വലിയ അറിവായാലും എന്ത് ചെയ്യും? മറ്റൊരറിവ് വരുമ്പം നശിച്ചു. ഇനി ഒരറിവിനും നശിച്ചില്ലെങ്കിലും എപ്പൊ നശിക്കും? ഉറക്കത്തിൽ. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റും? ഉറങ്ങിയാലോ? ഒരാള് പറയാണ് ഞാൻ ഉറങ്ങിയപ്പോഴും അഹം ബ്രഹ്മാസ്മിയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഉറങ്ങില്ല. ഇത്ര ഉറക്കം വരത്തില്ല. ചിലർ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ബ്രഹ്മജ്ഞാനിയാണെന്ന് പറയാൻ വേണ്ടിട്ട് ചിലത് പറയും. എന്താണ് ഉറക്കത്തിലും ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലെന്നറി. ഉറക്കമില്ലാതായ പിന്നെ എന്ത് പറ്റും? അതാണ് പല അഹം ബ്രഹ്മാസ്മിക്കാരും ഇങ്ങനെ നടക്കുന്നു. ഉറക്കത്തിനും അഹം ബ്രഹ്മാസ്മി എന്ന് ഒട്ടുപിടിക്കുന്നു. അപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതും അറിവാണ്, അത് അസത്യമാണ്, അത് നശിച്ചു പോകുന്നതാണ്. എന്നാൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഞാൻ സത്യമാണെന്ന് പറയാം. എങ്ങനെ സത്യം എന്ന് പറയും? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ജ്ഞാനം, അറിവ് എങ്ങനെ സത്യമാകും? അസത്യമാകുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു, സത്യമാകുന്ന എങ്ങനെയെന്ന് കൂടെ പറയും. എങ്ങനെ സത്യമാകും? അതുകൊണ്ടെന്താ അത് നിശ്ചയത്തില്ല? സത്യമാകുന്ന എങ്ങനെ? ഇങ്ങനെ സത്യമാണ്. എത്രയോ കാലം കൊണ്ട് ഞാൻ ഇതൊക്കെ ഇരുന്ന് പറയും. അറിയോ ഇപ്പൊ എത്ര വർഷമായി കേൾക്കാൻ തുടങ്ങിയിട്ട്? തീർത്ഥാടനം കഴിഞ്ഞപ്പോ എല്ലാം പോയി. ഇനി എന്റെ ആദ്യം മുതൽ ഒന്നേം തുടങ്ങും. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് സത്യമാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ സത്യമാകുന്നു? അവിടെ സത്യം എന്ന് പറഞ്ഞാൽ അതിന് ബാധ സംഭവിക്കുന്നില്ല. ബാധ സംഭവിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ ശരീരം, ഞാൻ ശരീരമാണെന്നാണ് ഇപ്പൊ ബോധം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നു ഈ ബോധം സത്യമല്ല എന്ന് മനസ്സിലാകും. ഞാൻ ശരീരമാണെന്നുള്ള ബോധം സത്യമല്ല, പിന്നെ എന്താണ്? അത് അസത്യമാണ്. ഞാൻ ശരീരമാണെന്നുള്ള ബോധം അസത്യമാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് അയാൾ എങ്ങനെ അറിയുന്നു ഞാൻ ബ്രഹ്മമാണ് ആത്മാവാണെന്ന് അറിയുന്നു. അങ്ങനെ ശരീരമാണെന്നുള്ള ആ ബോധം അസത്യമാണെന്നറിയുന്ന ഒരു ബോധം, അത് ഞാൻ ആത്മാവാണെന്നുള്ള ഉണ്ടായാലേ അത് ഉണ്ടാകത്തുള്ളൂ. ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞാലേ എന്ത് പറയാൻ പറ്റുമോ? ഇതുവരെ ഞാൻ ശരീരമാണെന്ന് എനിക്കൊരു അറിവുണ്ടായിരുന്ന ആരോ അസത്യമാണത് സത്യമല്ലാന്ന് അറിയാൻ പറ്റും. ഞാൻ ശരീരമാണെന്നുള്ള ഈ ഇതുവരെ ഉണ്ടായിരുന്ന ആരോ അസത്യം എന്നറിയുന്നതാണ് അറിവിന്റെ ബാധ. അങ്ങനെ ബാധ എന്ന് പറയും ഇവിടെ അദ്വൈതികൾ പറയുന്നത് ബാധയാണ്. ഇതുവരെ എനിക്കുണ്ടായിരുന്ന ഈ അനുഭവം അസത്യമാണ്. ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ വൃദ്ധനാണ്, യുവാവാണ്, ഞാൻ വിദ്വാനാണ്, ഞാൻ അവിദ്വാനാണ്, ജ്ഞാനിയാണ്, അജ്ഞാനിയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഈ അനുഭവമെല്ലാം എന്താണോ ഇത് അസത്യമാണെന്ന് ഒരാൾ അറിയും. എപ്പോ ഞാൻ ബ്രഹ്മമാണെന്ന് അറിയും. ഇനി ഞാൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞത് അപ്പൊ എന്ത്? ഞാനുമായി സത്യജ്ഞാനുമായി. ഇനി ഇത് അസത്യമാണെന്ന് എപ്പോ അറിയും? ഞാൻ ബ്രഹ്മമാണ്, ഇത് അസത്യമാണ്, എങ്ങനെ അറിയും? അറിയണം ഞാൻ ബ്രഹ്മമാണെന്ന് പറയുന്ന അസത്യമാണ്, അങ്ങനെ അറിയാൻ പറ്റുമോ? ഇങ്ങനെയാണ് ഞാൻ ശരീരമാണെന്നുള്ള ബോധം അസത്യം എന്നറിഞ്ഞത്. അല്ല, ഞാൻ ബ്രഹ്മമാണെന്നുള്ള ബോധം അസത്യമാണെന്ന് ഒരാൾക്ക് അറിയാൻ പറ്റൂ? എന്തുകൊണ്ട്? അത് പരമാർത്ഥത്തെ കുറിച്ചുള്ള അറിവാണ്. ബ്രഹ്മമാണ് പരമാർത്ഥം, അതിനെ കുറിച്ചുള്ള അറിവാണ്. ശരീരമല്ല പദം പരമാർത്ഥം. അതാണ് ഞാൻ ശരീരമാണെന്ന് പറഞ്ഞപ്പോ പിന്നീട് അത് അസത്യമാണെന്ന് പറഞ്ഞു. മറിച്ച് ബ്രഹ്മമാണെന്ത്? സത്യം പരമാർത്ഥം. അപ്പോ ഞാനാ സത്യമാണെന്ന് പറഞ്ഞ പിന്നെ അതെങ്ങനെ അസത്യമാണ്? സത്യത്തെ അറിയുമ്പോ പിന്നെ എങ്ങനെ അത് അസത്യമാണ്? അതിന് പിന്നെ അസത്യം എന്നറിയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുന്ന ഞാനും അബാധിതമാണ്. ഞാൻ ശരീരമാണെന്നുള്ള ഞാനും ബാധിതമാണ്. ഞാൻ ബ്രഹ്മമെന്നുള്ള ഞാനും അബാധിതമാണ്. എന്നുവെച്ചാൽ സത്യമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഞാൻ സത്യമാണോ അസത്യമാണോ? എന്നാണ് ഞാൻ പറഞ്ഞത്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഞാൻ സത്യമാണോ അസത്യമാണോ? സത്യമാണ്, അസത്യമാണ്, രണ്ടുമാണ്. സത്യം എന്തുകൊണ്ടായിരിക്കുന്നു? എന്തുകൊണ്ട് സത്യമായിരിക്കുന്നു? എന്തുകൊണ്ട് സത്യമായിരിക്കുന്നു? എന്താ നിങ്ങള് കേട്ടോണ്ടിരിക്കുന്നു രാവിലെ? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഞാൻ എന്തുകൊണ്ട് സത്യമായിരിക്കുന്നു? ഇപ്പൊ പറഞ്ഞു വായില്ല, നാക്ക് അവിടെ തന്നെ കിടക്കുന്നില്ലേ ഉള്ളു. അബാധിതമായതുകൊണ്ട്. എന്തുകൊണ്ട് അബാധിതമായി? എന്തുകൊണ്ടത് അബാധിതമായി? എന്തുകൊണ്ട് അബാധിതമല്ല? എങ്ങനെയാണോ ഞാൻ ശരീരമാണെന്നുള്ള അറിവ് അസത്യമാണെന്ന് ബോധിച്ചത്, അവന് ഞാൻ ബ്രഹ്മമാണെന്നുള്ള അറിവ് അസത്യമാണെന്ന് ബോധിക്കാൻ കഴിയത്തില്ല. കാരണം അത് സത്യത്തെ സംബന്ധിച്ചുള്ള അറിവാണ്, സത്യത്തെ കുറിച്ചുള്ള അറിവാണ്. സത്യത്തെ കുറിച്ചുള്ള അറിവ് എങ്ങനെ അസത്യമാണ്? ഈ പുസ്തകത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ സത്യമാണോ അസത്യമാണോ? ആ അറിവ് സത്യമാണ്. കാരണം പുസ്തകം സത്യമാണ്, അതുകൊണ്ട് സത്യത്തെ കുറിച്ചുള്ള അറിവ് സത്യമാണ്. അതിനാണ് യഥാർത്ഥം ഞാനോ എന്ന് പറയുന്നത്. അപ്പൊ അത് അസത്യമാണെന്ന് ബോധിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബ്രഹ്മം എന്നൊരു സത്യമാണ്, ആ സത്യത്തെ കുറിച്ചുള്ള ബോധം അത് സത്യമാണ്. എന്നാ അത് അസത്യമാണ്, എന്തുകൊണ്ട് എങ്ങനെ നശിക്കുന്നു, എന്തുകൊണ്ട് നശിക്കുന്നു? അറിവെന്ന് പറയുന്നത് പരിണാമമാണ്, അന്ധകരണ വൃത്തിയാണ്, അതുകൊണ്ട് അത് നശിക്കുന്നു. രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണ്. ഈ രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നു, അഹം ബ്രഹ്മാസ്മി, സത്യം ഞാനും അസത്യം ഞാനും എങ്ങനെ പറയുന്നു, മുമ്പ് പറഞ്ഞിട്ടില്ലേ? പിന്നെന്താ ഒന്നും അറിയാത്ത വന്നിരിക്കുന്നു. ആദ്യം കേൾക്കുകയാണെങ്കിൽ ശരി. ഇവിടെ പോയി പോയോ? എന്താണ് എന്താ എവിടെ പോയി എടുക്കുന്ന? ഇവിടെ വന്ന് എടുക്കും. അപ്പൊ അത് സത്യമെന്നും അസത്യമെന്നും പറയുന്ന രണ്ട് കാഴ്ചപ്പാടിലാണ്. അബാധിതമായ ഞാനുമെല്ലാം സത്യമാണ്. കയറിനെ കയറെന്നറിഞ്ഞാൽ അത് സത്യം, എന്തുകൊണ്ട് അതിന് ബാധയില്ല. അസമയം കയറിനെ സർപ്പം എന്നറിഞ്ഞാൽ അസത്യം, എന്തുകൊണ്ട് അത് ബാധിതമാണ്. കയറിനെ കയറെന്നറിയുന്നതുവരെ ഉള്ളൂ കയറ് സർപ്പം എന്നുള്ള അറിവ്. അപ്പൊ എപ്പോഴാണോ കയറിനെ കയറെന്നറിയുന്ന, അപ്പോ കയറ് സർപ്പം എന്നുള്ള അറിവ് ബാധിച്ചു പോകും. എന്നാൽ കയറിനെ കയറെന്നറിയുന്നത് അബാധിതമായോണ്ട് അസത്യമാണ്. പക്ഷെ അതും അസത്യമാണ്, എന്തുകൊണ്ട്? അതും എപ്പോഴും നിൽക്കുമോ? അത് നിലനിൽക്കാത്തത് കൊണ്ടാണ് അസത്യം. പരിണാമമായതുകൊണ്ടാണ് അതിന് അസത്യം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ജ്ഞാനം രണ്ടു തരത്തിലും പറയാം. അബാധിതമായതുകൊണ്ട് അത് സത്യമാണ്, പരിണാമി ആയതുകൊണ്ട് അത് അസത്യമാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഈ ജ്ഞാനം, ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ജ്ഞാനം എങ്ങനെയൊക്കെ ഉണ്ടാകാം? ഒന്നൊരാള് ഇങ്ങനെ ഇരുന്ന് പറയുന്നു, ഞാൻ ബ്രഹ്മമാണ്. ഈ പറയുന്ന കേൾക്കുമ്പോൾ ഒരാൾക്ക് അറിവുണ്ടാകാം, ഞാൻ ബ്രഹ്മമാണ്, അതൊരു ബ്രഹ്മജ്ഞാനം. പക്ഷെ അങ്ങനെ ഉണ്ടായാലും അയാൾക്ക് എന്തുവരും? സംശയം മറ്റും വരും. ഈ പറയുന്ന ഇയാൾ എന്താ പറയുന്നത്? ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. പിന്നെ ബ്രഹ്മമെന്ന് പറയുന്ന ഓരോരുത്തർക്കും അറിയാണ്ട് അവരാരാണെന്ന്. പിന്നെ ബ്രഹ്മമെന്ന് പറഞ്ഞാൽ എന്നാലും അവിടെ ഒരു ബ്രഹ്മജ്ഞാനം ഉണ്ടാവും കേൾക്കുമ്പോ, ഉണ്ടാകത്തില്ലേ? ഞാൻ ബ്രഹ്മമാണെന്ന് അറിവുണ്ടാവും. തത്വമസി, നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനും അപ്പൊ ഉണ്ടാവും, ഓ ഞാൻ ബ്രഹ്മമാണല്ലേ, ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാം. പക്ഷെ ആ അറിവിന് കുഴപ്പമുണ്ട്. എന്താണ്? സമ്യക്ജ്ഞാനമല്ല. പിന്നെ അങ്ങനെ ഒരു സംശയമേ മനസ്സിൽ വരാതെ ഒരാൾക്ക് ഉറപ്പ് വരുന്നു. എന്താണ്? ഞാൻ ബ്രഹ്മമാണ്. അതിനെ കുറിച്ച് ആൾക്ക് ഒരു സംശയമില്ല. അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തു പറയും? സംയജ്ഞാണ്, അയാൾക്ക് സംശയമേ ഇല്ല. ഒന്ന് സംശയത്തോടുകൂടി വരുന്നു, അത് അഹം ബ്രഹ്മാസ്മി, പിന്നെ സംശയമില്ലാതെ, യാതൊരു സംശയമില്ലാതെ ബോധിക്കുന്നു. സംശയം വിര്യങ്ങൾ അജ്ഞാനമൊന്നുമില്ലാതെ ബോധിച്ച് അത് സംയജ്ഞാണ്. ഇനി ഇത് രണ്ടുമല്ല, ഞാൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞിട്ട് അയാൾക്കൊരു സന്തോഷം വന്നില്ല, അപ്പൊ അയാളെന്ത് ചെയ്യുന്നു? ധ്യാനിക്കുന്നു, അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി, ഇങ്ങനെ നിരന്തരം ധ്യാനിക്കുന്നു. ധ്യാനിച്ച് ധ്യാനിച്ച് അയാൾക്ക് ഉണ്ടാകുന്ന അറിവ് അതെവിടെ ഉണ്ടാകും? സമാധിയിൽ. അപ്പം ബ്രഹ്മജ്ഞാനം മൂന്ന് തരത്തിൽ ഉണ്ടാവും. എങ്ങനെയൊക്കെ? മൂന്നായോ? കേൾക്കുമ്പോ ഒരാൾക്ക് സംവിജ്ഞാനം ഉണ്ടാവും, ഉണ്ടായില്ലെങ്കിലുള്ള കാര്യം പറയാം. സംവിജ്ഞാനം ചിലർക്കൊക്കെ എന്ത് വരും? ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലായി ഞാൻ ബ്രഹ്മമാണ്. അതെങ്ങനെയെന്നറിയില്ല, ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ചിലർക്ക് എത്ര കേട്ടാലും ഇതിനങ്ങോട്ട് വിശ്വാസം വരത്തില്ല. നമ്മളൊരു കാര്യം അറിഞ്ഞാൽ തന്നെ അത് വിശ്വാസം വരാതിരിക്കില്ല. അങ്ങനെ സംഭവിക്കാൻ സംശയം, അതാണ് ചിലർക്ക് അങ്ങനെയായിരിക്കും. സംശയജ്ഞാനം. ഇനി അടുത്ത ചിലർക്ക് എന്താണ്? നല്ല ഉറപ്പോ നിശ്ചയം വന്നു കഴിഞ്ഞു, നല്ല നിശ്ചയം. അറിവെന്ന് പറയുന്നത് വിശ്വാസത്തിലൂടെ ബോധിക്കേണ്ട, അറിയേണ്ടാണ്. ഏതറിവായാലും അവിടെ വിശ്വാസത്തിന് കാര്യമില്ല, ബോധിക്കണം, സ്വയം ബോധിക്കണം. വിശ്വാസം എന്ന് വെച്ചാൽ ഇന്നാള് പറഞ്ഞു അതുകൊണ്ട് അത് ശരിയായിരിക്കും. ഇങ്ങനെ അറിയുന്നതിനാണ് എന്ത് പറയുന്നത്? വിശ്വാസം. നമുക്ക് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞു, അതുകൊണ്ട് എനിക്കും വിശ്വാസം. അതല്ല അറിവിനെ സംശയരഹിതമായി അറിയുക എന്നുള്ളതാണ്. പിന്നെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞതുകൊണ്ട് വിശ്വസിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. സ്വയം ബോധ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞു, സംശയരഹിതമായി ബോധ്യപ്പെടുന്നു. ഇനി അതിനപ്പുറം പോയി സമാധിയിൽ ഒരാൾക്ക് ബോധിക്കാം, എല്ലാം വിട്ടിരിക്കുന്ന സമാധി. അവിടെ എന്ത് ജ്ഞാനം വരാം? അഹം ബ്രഹ്മാസ്മി. അപ്പൊ ഇത് ഏത് രീതിയിലായാലും ശരി, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടാകും. ആ ഭാനം എന്ന് പറയുന്നു, അഹം ബ്രഹ്മ, അങ്ങനെയും ഉണ്ടാകും. അപ്പൊ മൂന്ന് തരത്തിലുണ്ടാകും. എങ്ങനെയൊക്കെ? അജ്ഞാന സംശയങ്ങളോടുകൂടി ഒരു ജ്ഞാനം. അതെങ്ങനെ ഉണ്ടാവുന്നു? ഉപദേശം. പഴയകാലത്ത് പറയത് വേദം, വേദം പഠിച്ചപ്പോ ഉണ്ടായി. എങ്ങനെയാലും മതി, വേദം പഠിച്ചുണ്ടായാലും മതി. വേദം പഠിക്കുന്ന ആൾ എന്ത് പറയും? അഹം ബ്രഹ്മാസ്മി, ആത്മാ ബ്രഹ്മ, തത്വമസി, ഇതൊക്കെ വേദത്തിലുള്ളതാണ്. അത് അയാള് ചൊല്ലുമ്പോ, ചൊല്ലി കേൾക്കുമ്പോ അയാൾക്ക് അറിവുണ്ടാകുന്നു, ഞാൻ ബ്രഹ്മമാണെന്നാ പറയുന്നത്. അതെങ്ങനെ ശരിയാവും? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇങ്ങനെയൊക്കെ പല സംശയങ്ങളുണ്ടാവും. എന്നാലും അയാൾക്ക് ജ്ഞാനം ഉണ്ടാകും. എന്താണ്? ഞാൻ ബ്രഹ്മമാണ്, ആ വേദത്തിൽ പറയുന്നത് ഞാൻ ബ്രഹ്മമാണെന്നാണ്. ഇത്രയും ബോധം ഉണ്ടായി, പക്ഷെ അതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല. അപ്പോ പിന്നെ സമ്യജ്ഞാനമായി, പിന്നെ സമാധിയിൽ അജ്ഞാനമായി. ഏത് ജ്ഞാനമായാലും എന്താണ്? ആ ജ്ഞാനത്തിൽ സാമാന്യവും വിശേഷവും എന്ന് പറയുന്ന രണ്ടംശങ്ങൾ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്.